ബ്രഹ്മസൂത്രധികരണം 8 സൂത്രം 17 അന്വയാതിഥി ചേത് സ്യാത് അവധാരണ. അപ്പൊ ഇവിടെ ആത്മശബ്ദം കൊണ്ട് പ്രജാപതിയോ അല്ലെങ്കിൽ മറ്റ് ഒന്നിനല്ല ഗ്രഹിക്കേണ്ടത്, പരമാത്മാവിനെയാണ്. അവധാരണ അത് വിശദീകരിക്കുന്നു. ഐതരേയത്തില് ക്രമമായിട്ട് ലോകങ്ങളെ, ലോകപാലകന്മാരെ, അഗ്നിയാദികളുടെ എല്ലാ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഉപസംഹരിക്കുന്നത്. ബ്രഹ്മാത്മത്വ ദർശനം അവധാരയതി. ബ്രഹ്മാത്മത്വം അതാണ് ഇവിടെ അവധാരണം ചെയ്യുന്നത്. അത് പറയുന്നു, തഥാ ഉപരിഷ്ഠാത് ഏഷ ബ്രഹ്മ ഏഷ ഇന്ദ്ര ഇത്യാദിനാ സമസ്ത ഭേദജാതം സഹ മഹാഭൂതൈഹി അനുക്രമ്യ സർവം തത് പ്രജ്ഞാനേത്രം പ്രജ്ഞാനെ പ്രതിഷ്ഠിതം പ്രജ്ഞാനേത്രോ ലോകഃ പ്രജ്ഞാ പ്രതിഷ്ഠ പ്രജ്ഞാനം ബ്രഹ്മ ഇതി ബ്രഹ്മാത്മത്വദർശനമേവ അവധാരയതി തസ്മാത്മഗ്രഹേതിരിത്തി അനുഭവാത്തോ. അതിൻ്റെ ആരംഭം മാത്രം നോക്കിയപ്പോൾ പോരാ, മുമ്പോട്ട് പോയാൽ ഏഷ ബ്രഹ്മ ഏഷ ഇന്ദ്ര എന്നിങ്ങനെ എല്ലാ ദേവതകളും ഈ പരമാത്മാവ് തന്നെ. എല്ലാ ഭേദങ്ങളും പരമാത്മാവ് തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തത് പ്രജ്ഞാനേത്രം, പ്രജ്ഞാനേത്രം നിയതി അനേനീതി നേത്രം, പ്രജ്ഞയാൽ നയിക്കപ്പെടുന്നതാണ് സർവവും. പ്രജ്ഞ എന്ന് പറഞ്ഞ ബോധം, അറിവ്. സർവ ഭാഷകാരം പറയും സ്ഥാവര ജംഗമ, സർവ വ്യാപാരങ്ങളും പ്രജ്ഞയെ ആശ്രയിച്ചിട്ടാണ്. വ്യവഹാരങ്ങൾ പ്രജ്ഞ ആശ്രയിച്ചേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രജ്ഞാനേത്രം, പ്രജ്ഞാനെ പ്രതിഷ്ഠിതം, സർവപ്രാണികളും സർവജീവികളും പ്രജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാണ്. പ്രജ്ഞാനേത്ര ലോക, പിന്നെ സാമാന്യ ജീവന്മാരുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുന്നു. ബോധം ആണ് ശരിയായ നേത്രം. ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, കണ്ണല്ല നേത്രം. പ്രജ്ഞയാണ് നേത്രം, പ്രജ്ഞാപ്രതിഷ്ഠ. പ്രജ്ഞയാണ് ജീവന്റെയും ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ മഹാവാക്യമായിട്ട് അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് ബ്രഹ്മാത്മത്വ ദർശനം എന്ന് പറയുന്നു. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുമ്പോൾ പ്രജ്ഞാനം ബോധം, അറിവ്, അതിനെ സ്വരൂപമായിട്ടെടുക്കുന്നു. അത് തന്നെയാണ് പരമാത്മാവ്. അതിൽ നിന്ന് വേറിട്ടൊരു പരമാത്മ തത്വമില്ല. പരമാത്മാവ് എന്ന് പറയുമ്പോൾ പരമാത്മ തത്വത്തെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രഹ്മാത്മത്വ ദർശനമേവ അവതാരയത്. അപ്പൊ അവിടെ ആദ്യത്തെ ആത്മശബ്ദം കൊണ്ട് പരമാത്മാവ് എന്നെടുക്കണമെന്ന് പറയുമ്പോൾ ഭാഷകാരം ഉദ്ദേശിക്കുന്നത് ബോധരൂപത്തിലുള്ള അറിവ് രൂപത്തിലുള്ള ആ തത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജീവനിൽ നിന്നും അന്യമായിട്ടുള്ള ഒരു പരമാത്മാവിനെ അല്ല. അപ്പോൾ പരമാത്മാവെന്ന് പറയുമ്പോഴും ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതിക്കെല്ലാം കാരണമായിരിക്കുന്ന ഒരു പരമാത്മാവ് അത് ജീവനിൽ നിന്ന് അന്യനാണ് എന്നൊരു ധാരണ വരാൻ പാടില്ല. അത് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതിക്കൊക്കെ കാരണം തന്നെ, പക്ഷെ അത് ജീവന്റെയും സ്വരൂപം തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രജ്ഞ എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ഏത് വ്യവഹാരമായാലും ശരി, സൃഷ്ടിയും സ്ഥിതിയും സംഹാരം എന്ന് പറയുന്ന ജഗത് വ്യവഹാരം, ഇവിടെ പറഞ്ഞതുപോലെ പ്രജ്ഞ നേത്രോ ലോക ജീവ വ്യവഹാരം, ഇവിടെ പ്രവൃത്തി ചിന്ത, ഇത് സർവവും ബോധത്തെ ആശ്രയിച്ചാണ്, പ്രാണപ്രവൃത്തി ഉൾപ്പെടെയുള്ളത്. എവിടെ ക്രിയ, ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരം, കർമ്മം എവിടെ കാണുന്നുണ്ടോ അവിടെയെല്ലാം പിന്നിൽ ബോധമുണ്ട്. ബോധമില്ലാതെ വ്യാപാരം നടക്കത്തില്ല. ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവ വ്യാപാരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടിവിടെ അത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഈ ബോധം എന്ന് പറയുന്നത് എല്ലാ ജീവഭാവങ്ങളിലും ഈ ബോധമാണ് അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. അതിസൂക്ഷ്മമായ അണുവായാലും ശരി, ഈ മനുഷ്യന്മാരെ ജീവിച്ച വികസിച്ച ജീവികളായാലും ശരി, ഇനി ദേവതകളായാലും ശരി, എവിടെയാലും ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് പ്രവൃത്തികൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബോധം തന്നെയാണ് മുഖ്യം. അല്ലാതെ പ്രവൃത്തി കൊണ്ട് ബോധം സംഭവിക്കുകയല്ല. അങ്ങനെ ധരിക്കുന്നവരുണ്ട് പ്രവൃത്തിയാണ്. പല താർക്കികന്മാരും മറ്റും പറയുന്നു, അണു എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ജഡമാണ്. ഇവിടെ അണു എന്ന് പറഞ്ഞാൽ ജഡമല്ല, ബോധസ്ഫുരിക്കാത്ത ഒരു വസ്തുവില്ല. എത്ര സൂക്ഷ്മമാണോ എന്ന് പറഞ്ഞാലും അവിടെ ബോധസ്ഫുരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശത്തിലും ബോധസ്ഫുരിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? തർക്കീയന്മാർ പറയുന്ന അണുവിലും ബോധസ്ഫുരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതുകൊണ്ടാണ്. അതുകൊണ്ട് അണുവിലും ബോധമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടല്ല. അത് ശരി, പരമാത്മാവിൽ നിന്നൊന്നും അന്യമല്ല. പക്ഷെ അണുവിലും ബോധമുണ്ട് എന്ന് പറയുന്നതിനുള്ള യുക്തി എന്താണെന്നാണ് ചോദിച്ചത്. അത് തത്വമാണ്, ഒന്നും പരമാത്മാവിൽ നിന്ന് അന്യമല്ല. പരമാത്മാവ് തന്നെ കാരണം അവിടെയും ക്രിയയുണ്ട്. ക്രിയ വ്യാപാരം എന്നാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ക്രിയാശൂന്യമായി വ്യാപാരശൂന്യമായി ജഗത്തിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരം പ്രവൃത്തി അവിടെ സംഭവിക്കും. ആ താർക്കികന്മാരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവരെന്താ പറയുന്നത്? അവിടെ പ്രവൃത്തി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈശ്വരൻ്റെ ജ്ഞാനം ഇച്ഛ അതാണ്. അപ്പം ജ്ഞാനം അവിടെ ഉണ്ട്, അത് അംഗീകരിക്കേണ്ടി വരും. ബോധത്തെ ആശ്രയിച്ച് പ്രവൃത്തി സംഭവിക്കും. അതുകൊണ്ടാണ് പ്രജ്ഞാനേത്രം, ജ്ഞാനക്കണ്ണെന്ന് പറയുന്നത്. അതിനാശ്രയിച്ച് പ്രവൃത്തി സംഭവിക്കത്തുള്ളൂ. ഈ പരിണാമത്തെക്കുറിച്ച് പറയുന്നവർക്കും അതെല്ലാം പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നവർക്കും അത് ആധുനികമായ കാഴ്ചപ്പാടായാലും ശരി, ഏറ്റവും പ്രാചീനമായ കാഴ്ചപ്പാടായാലും ശരി, ഇതംഗീകരിക്കേണ്ടി വരും. പ്രാചീനമായ കാഴ്ചപ്പാടിൽ എന്താ പറയുന്നത്? മയോ അധ്യക്ഷേണ പ്രകൃതി സുയത്തെ സച്ചരാജ, പ്രകൃതിയുടെ പരിണാമമാണ് ഇതെല്ലാം. പ്രകൃതി പരിണമിക്കുന്നുണ്ട്, പക്ഷേ മയാധ്യക്ഷേണ ചൈതന്യ സാന്നിധ്യത്തിൽ അത് സംഭവിക്കുന്നു. സംഖ്യസിദ്ധാന്തമാണത്, പുരുഷ സാന്നിധ്യത്തിൽ. പുരുഷ സാന്നിധ്യത്തിൽ പുരുഷന് വേണ്ടി, പുരുഷന്റെ ഭോഗാപവർഗങ്ങൾക്ക് വേണ്ടി പ്രകൃതി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാതെ എങ്ങനെ അത് സംഭവിക്കും? ആധുനിക പരിണാമവാദികളാണെങ്കിലോ അവർക്ക് പരിണാമത്തെ ഇന്നുവരെ പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പരിണാമത്തിൻ്റെ പല ഭാഗങ്ങളും അവരെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല? അതിത് തന്നെയാണ്, ഇതിനെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. ബോധത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിണാമത്തിലൊന്നും അവശേഷിക്കത്തില്ല. അതുകൊണ്ട് അവർ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന പോലെയാണ് പറയുന്നത്. ചില ഭാഗങ്ങൾ അവ്യാഖ്യേയമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരാരംഭത്തിൽ നിന്ന് ഇതെല്ലാം പരിണമിച്ചു എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങൾ പിടികിട്ടുന്നില്ല. അത് ഭൗതികമാണ് കേവലം പരിണാമം. അതിൽ ചൈതന്യത്തിൻ്റെ സ്വാധീനമില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എത്രമാത്രമാണ് ചൈതന്യത്തിൻ്റെ സ്വാധീനം എന്നുള്ളത് നിർവചിക്കാൻ കഴിയുന്നില്ല. അത്രയും എത്തിയിട്ടില്ല, സയൻസ് വളർന്നിട്ടില്ല. വളർന്നിരുന്നുവെങ്കിൽ അവർക്ക് കൃത്യമായി പരിണാമത്തിൻ്റെ എ ടു ഇസഡ് വിശദീകരിക്കാൻ കഴിയണമായിരുന്നു, കഴിയുന്നില്ല. അപ്പം അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ബോധത്തെ അംഗീകരിക്കാത്തതുകൊണ്ട്, വ്യവഹാരത്തിന് ഹേതുവായി ബോധത്തെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. പിന്നെ ജീവ എൻ്റെ അനുഭവത്തിൽ സർവവ്യവഹാരങ്ങളും, തന്നെ നടക്കുന്ന സർവവ്യവഹാരങ്ങളും ബോധത്തെ ആശ്രയിച്ചാണ്. ഓരോ ജീവൻ്റെ അനുഭവമാണ്. ബോധത്തെ ആശ്രയിക്കാതെ ഒരു വ്യവഹാരമില്ല, പ്രവൃത്തിയില്ല, ക്രിയയില്ല. എവിടെയെങ്കിലും ക്രിയ സംഭവിച്ചാൽ അവിടെ പരിണാമം സംഭവിച്ചു. പരിണാമം സംഭവിച്ചു കഴിഞ്ഞു പിന്നിൽ ബോധം കാണും. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഈ പരിണാമ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ പിന്നിൽ ബോധമുണ്ട്. ഇനി മരിച്ചു വന്നിരിക്കട്ടെ, പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ ബോധമുണ്ട്. എങ്ങനെ മനസ്സിലാക്കാം? കേവല യുക്തി കൊണ്ട് മനസ്സിലാക്കാം, സയൻസ് ഒന്നും പഠിക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബോധം പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ്, എങ്ങനെ മനസ്സിലാക്കും? ഞാൻ സയൻസല്ല ചോദിക്കുന്നത്, കേവല യുക്തിയാണ്. സയൻസ് എനിക്കറിയില്ല. പരിണാമത്തെക്കുറിച്ച് ബോധമുണ്ടോയെന്ന് വെച്ചാൽ മരിച്ചവന് ബോധമുണ്ടോ പരിണാമത്തെക്കുറിച്ച്? പ്രിയ, അതിന് ബോധമുണ്ടെന്നിങ്ങനെ അറിയാൻ പറ്റും. ചത്തു കഴിഞ്ഞ പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ ബോധമുണ്ട്, യുക്തിയുണ്ട് മനസ്സിലാക്കാം. നിസ്സാര കാര്യമാണ്, വെരി സിമ്പിൾ. ഇതിനും നിങ്ങളുടെ യുക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. സയൻസ് അല്ല ഞാൻ ചോദിക്കുന്നു, വെറും യുക്തി. ഇല്ല, ഇതെന്ത് കഴിച്ചാൽ ശരിയാവുമെന്ന് എന്നെ ചിന്തിക്കണം. ബുദ്ധി, ബദാം നല്ലതാണെന്ന് പറയുന്നു, കഴിച്ചു പോകണം. ഡെയിലി ഒരു അഞ്ചാറെണ്ണം ഡെയിലി കഴിച്ചു പോകണം. ചിലപ്പോൾ വർക്ക് ചെയ്യും. ഒരത്ഭുതമാണ്, പഠിപ്പുള്ളവരുണ്ട് പക്ഷെ ബുദ്ധി കാണുന്നില്ല. ഇവിടെ ആ തകരാറ് പറ്റിയിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അത് പോയെങ്കിൽ തീർച്ചയായിട്ടും എന്തോ തകരാറുണ്ട്. പിന്നെ ബുദ്ധിക്ക് പറ്റിയ സാധനം എന്താ? അതെന്നല്ലാണ് എന്താണ് അതിന്റെ പേര്? അതൊന്നും വായിച്ചു കഴിക്കരുത്, തട്ടിപ്പ. അവരെന്തുകൊണ്ട് അത് ഉണ്ടാക്കുന്നു പോലും അറിയാം ഒക്കത്തില്ല. വാൾനട്ട് ബുദ്ധിക്ക് നല്ലതാണെന്ന് പറഞ്ഞു, കാരണം അത് ബ്രെയിൻ പോലെ ഇരിക്കുന്ന അതിന്റെ ഷേപ്പ്. അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിക്ക് നല്ല. നെയ് ബുദ്ധിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് പതഞ്ജലിയുടെ ശുദ്ധമായ ഇത് കഴിക്കണമെങ്കിൽ നമ്മുടെ പശുവിൻ്റെ പാലെടുത്ത് നെയ്യ് ഉണ്ടാക്കി കഴിക്കണം. അല്ല, നമ്മളെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന അമ്പീശൻ നെയ്യും മറ്റേതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡാൽഡയോ അതൊക്കെയാണ്. നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, ആണെന്ന് എനിക്ക് ഉറപ്പില്ല. അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരുന്ന കഴിക്കണം, ഒരു ശുദ്ധമായ നെയ്യാണ്. പക്ഷെ അത് ശരിയായ പശുവാണോ നമുക്കറിയത്തില്ല, എന്നാലും അത് നെയ്യാണ്. നമ്മളെപ്പോലുള്ള തട്ടിപ്പും വെട്ടിപ്പൊന്നും അവർ ചെയ്യത്തില്ല. കാരണം അവർ ആർഷ സംസ്കാര സന്തതികളല്ല, അതുകൊണ്ട് നമ്മുടെ അത്രയും അത് പതിക്കത്തില്ല. ഇറക്കുമതി ചെയ്യുന്ന എന്തായാലും നിസ്സാര കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അപ്പോ കുറച്ച് കഴിച്ചാ മതി ശരിയാകും. പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല, എന്നാ ക്രമേണ സ്റ്റാർട്ടായി വരുന്നുണ്ട്. അത് കാരണം പരിണാമം നമ്മുടെ ശരീരത്തിൽ മനസ്സിലേക്ക് സംഭവിക്കുന്ന വെച്ചാൽ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചിട്ടല്ലേ, അവിടെയും ബോധമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അതിൻ്റെ ശരീരകോശങ്ങൾ നശിക്കുന്നതും അതുപോലെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടായിരിക്കും. അതെല്ലാം പരസ്പരം പിടിച്ചതെന്ന് നശിക്കുന്നു. ഇവിടെ നാശം, ഇത് നമ്മുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കാം. പരിണാമം നാശം എന്ന് വെച്ചാൽ പരിണാമമാണ്. എവിടെ സംഭവിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലവിടെ ബുദ്ധി പ്രവർത്തിക്കും, അല്ലാതെ അത് നശിക്കത്തില്ല. ആ ബുദ്ധി ഇനിവിടെ അടുത്ത് പറയും, രണ്ടാമതൊരു വ്യാഖ്യാനം പറയും. ആ ബുദ്ധി എന്ന് പറയുന്നത് ഇതുപോലെ പ്രകടമായിരിക്കണമെന്നില്ല, നമ്മുടെ ബുദ്ധി പോലെ. അത് തന്നെയാണ് സത്താരൂപത്തിലിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കും, ഘടം നശിക്കുന്നിടത്ത് ഏത് ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്? അനദ്വൈതി പറയുന്നത് അവിടെയും ബുദ്ധി തന്നെയാണ് ഏത് രൂപത്തിലിരിക്കുന്നത്? സദ്രൂപത്തിൽ. അതിനെ ആശ്രയിച്ചാണ് എല്ലാ മാറ്റവും സംഭവിക്കുന്നത്. അതിവിടെ തന്നെ അവസാനം പറയും. സദൈവ സൗമ്യ എന്ന് പറയുന്നതും സാത്മാ തത്വമസി ശ്രീതഗേതു എന്ന് പറയുന്നതും കൂടെ യോജിപ്പിക്കണമെങ്കിൽ ഇത് രണ്ടും ഒന്നു തന്നെ. സദ്രൂപത്തിലായാലും ശരി, ജ്ഞാനരൂപത്തിലായാലും ശരി, അനന്തമായിട്ടായാലും ശരി, അനന്തമായിട്ടായാലും ശരി, പിന്നിൽ ബോധമുണ്ട്. ബോധമാണ് സർവപരിണാമത്തിനും കാരണമായിരിക്കുന്നത്. അല്ലാതെ സാറിന് പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരമല്ല. ബോധത്തെയും സത്തയെയും നമുക്ക് അഭിന്നമായി മനസ്സിലാക്കാൻ പറ്റും. ബോധത്തിനെയും വ്യാപാരത്തെയും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതും ചെറിയ യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കുക, അനുഭവം കൊണ്ടും മനസ്സിലാക്കും. എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിലാക്കും? സുഷുപ്തിയും ജാഗ്രതയും ബോധയും സത്തയും ഏകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ബോധ്യം വ്യാപാരത്തെയും അതുപോലെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവ യുക്തി അനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സുഷുപ്തിയിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഉണരണം. അനുഭവത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അനുമാനത്തിന്റെ കാര്യമാണ്. അനുഭവവും പ്രത്യക്ഷ അനുഭവം. അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ അനുമിതിയെയും പറയാം അനുഭവം. പക്ഷെ പ്രത്യക്ഷ അനുഭവത്തെ കുറിച്ചാ പറയുന്നു. അനുമിതി അനുഭവമാണോ? ആണോ? എന്തുകൊണ്ട്? ആ, യഥാർത്ഥ അനുഭവത്തിന്റെ ഒരു പിരിവാണ്. പക്ഷെ അവിടെ പറയുന്നതല്ല പ്രത്യക്ഷ അനുഭവം. അനുഭവത്തെ ആശ്രയിച്ച് എല്ലാ വ്യാപാരങ്ങളും നടക്കുന്നു. പക്ഷെ അനുഭവവും വ്യാപാരങ്ങളും എപ്പോഴും നമ്മൾ ഭിന്നമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അനുഭവത്തിൻ്റെ വിഷയമായിട്ട് വ്യാപാരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ സത്ത അങ്ങനെയല്ല. അഹമസ്മി ഇവിടെ അഭിന്നമായിട്ടാണ് അറിയുന്നത്. തൻ്റെ ഉണ്മയെ തൻ്റെ ബോധത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അഹമസ്മി. അസ്മി എന്ന് പറയുന്നത് എന്തിനാ സൂചിപ്പിക്കുന്നത്? അസ്മി എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നത്? സത്തെ. ആരുടെ? സ്വന്തം സത്തെ, തന്റെ സത്തെ. ഇപ്പോ സത്ത അനുഭവത്തിലൂടെ പ്രകാശിക്കുകയാണ്. അതാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. സുഷുപ്തിയിൽ നിന്നുടന്നതിന് ശേഷവും അവിടെയും എന്താണ്? പക്ഷെ അത് നമുക്ക് സുഷുപ്തി പ്രത്യക്ഷമാകുന്നില്ല. അവിടെ പറയേണ്ടി വരും എന്താണ്? അഹം ആസം എന്ന് പറഞ്ഞാൽ അത് ഭൂതകാല ക്രിയയോട് ചേർത്ത പറയുന്നു. പ്രത്യക്ഷ അനുഭവം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സത്യവും അനുഭവം എപ്പോഴും നമ്മുടെ അനുഭവത്തിൽ അഭിന്നമായി തന്നെ ഇരിക്കുന്നു. വ്യാപാരങ്ങൾ അങ്ങനെയല്ല. വ്യാപാരങ്ങളെല്ലാം വിഷയങ്ങളായിരിക്കുന്നു. പിന്നെ വ്യാപാരവും ബോധം തന്നെ എന്ന് നമ്മൾ പറയും അദ്വൈതത്തിൽ. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? വ്യാപാരത്തിനൊരു കർത്താവ് വേണം, കർത്താവ് ബോധം ആയിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? യുക്തിയുടെ അടിസ്ഥാനത്തിൽ. യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അതാണ് തദനന്യത്വ ന്യായം പോലെയുള്ള യുക്തികളെ കൊണ്ട്. അത് യുക്തിയിലൂടെ നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അനുഭവം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ യുക്തി പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടുന്നു, അത് അനുഭവ ബോധ്യപ്പെടലാണ്. അവിടെ യുക്തിയിലൂടെ നിശ്ചയിക്കുന്നു. അഹം എന്ന് പറയുന്ന അനുഭവം നമ്മൾ യുക്തിയിലൂടെ കണ്ടെത്തുന്നതല്ല. യുക്തിയിലൂടെ പോയാലും അതിനപ്പുറം പോകാൻ കഴിയത്തില്ല. യുക്തി അവിടെ ചെന്നിരിക്കുന്നു. പക്ഷെ അത് സർവോപരി അനുഭവമാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രത്യക്ഷവും അനുമതിയും തമ്മിൽ വേർതിരിക്കുന്നത്. അനുമതി അനുഭവം തന്നെ, പക്ഷെ അത് പ്രത്യക്ഷം ത്തിൽ നിന്നും അത് ഭിന്നമാണ്, വ്യത്യസ്തമാണ്. ആണിത് ജാഗ്രത സുഷുപ്തിയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പ്രജ്ഞാനേത്രം സർവതും പ്രജ്ഞയാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ്. വേണ്ടി വന്നാൽ അവിടെ യുക്തിയിലൂടെയും മനസ്സിലാക്കും. ഭൗതിക ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ശാസ്ത്രം വളർന്നുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അത് മനസ്സിലാകും. സർവസമ്മതമായി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നൊക്കെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അത് വിശദീകരിക്കാൻ കഴിയും ഭാവിയിൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അനുഭവ യുക്തികളൊക്കെ ഇതിൽ വരുന്നു. ശരി, ഇങ്ങനെ അനുഭവ യുക്തിയിലൂടെ പ്രജ്ഞാനേത്രമെന്ന് നമ്മൾ ഇതെന്താ ഓടുന്നില്ലേ? ഇത് അനങ്ങുന്നില്ലല്ലോ. തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുക. അനങ്ങുന്നുണ്ടോ? പക്ഷേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിന് പ്രാധാന്യമുണ്ടല്ലോ. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ ഒരു ദോഷമുണ്ട്. എന്താണോ അത്? ഭ്രമമാകാം. അങ്ങനെ സംഭവിക്കും. പക്ഷെ നിങ്ങൾക്ക് വെറുതെ ഒന്നിനും അത് ഭ്രമമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. പറയാണ് ശരി, ഇത് അനുഭവത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞൊരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അനുഭവിക്കുന്ന ആൾക്കത് ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അനുഭവിക്കുന്ന ആളെ അത് ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം അത് നിഷേധിക്കാൻ പറ്റില്ല. അതിപ്പോ ചില ഭ്രാന്തികൾ അങ്ങനെയാണ്, എത്ര ബോധ്യപ്പെടുത്തിയാലും ബോധ്യപ്പെടത്തില്ല. അങ്ങനെയുണ്ട്. ഉദാഹരണം പറയാമോ? നീലിമ വ്യോമത്തിൽ അതുപോലെയൊക്കെയുള്ള കാര്യം എത്ര ബോധ്യപ്പെടുത്താലും ബോധ്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ബുദ്ധിപ്പെടൂ. അല്ലാതെ ഭ്രമമാണെന്ന് യുക്തി കൊണ്ട് ബോധ്യപ്പെടില്ലേ? അപ്പൊ പിന്നെ അതാ ഞാൻ ചോദിച്ചത്, എങ്ങനെ ബോധ്യപ്പെടുവാണ്? യുക്തി, അനുഭവത്തിന് അതീതമായ യുക്തി. യുക്തി കൊണ്ട് ബോധ്യപ്പെടാൻ പറ്റില്ല. യുക്തി എന്ന് പറയുന്നതിന് പ്രമാണമായി സ്വീകരിച്ചിട്ടില്ല. ഉണ്ടോ? യുക്തി എന്ന് പറയുന്നത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്ന യുക്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്തിയിട്ടില്ല. അനുമാനം എന്ന് പറയുന്ന വ്യക്തിയാണ്. ആണോ? അനുമാനത്തിൽ നമ്മൾ യുക്തി ഉപയോഗിക്കുന്നുണ്ട്. വ്യാപ്തി ന്യായം പോലെയുള്ള ന്യായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭ്രാന്തിയാണ് എൻ്റെ അനുഭവം എന്ന് ബോധ്യപ്പെടുത്തിടത്തോളം കാലം. അത് ബോധ്യപ്പെടുക എന്ന് വെച്ചാൽ പ്രമാണജന്യമായ ജ്ഞാനം കൊണ്ട് ബോധ്യപ്പെടണം. അതാണ് എന്നുവെച്ചാൽ പ്രമ കൊണ്ടത് ബാധിക്കപ്പെടണം എന്നർത്ഥം. പ്രമ കൊണ്ടത് അസത്യമാണെന്ന് ബോധിക്കണം. പ്രമാത്മകമായ ജ്ഞാനം കൊണ്ട് അസത്യമെന്ന് ബോധിക്കണം. അത് മനസ്സിലാവുന്നുണ്ട്. എന്നാലേ ഭ്രാന്തി ഒന്ന് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇത്തരം അനുഭവങ്ങൾ, ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ ഭ്രാന്തി എന്ന് വിളിക്കാനും പറ്റത്തില്ല. കാരണം അതിനെ നിഷേധിക്കുന്ന പ്രമാത്മകമായ ജ്ഞാനം ഏത് പ്രമാണത്തിൽ നിന്നുണ്ടാകും? അതിന് പ്രമാണങ്ങളില്ല. പ്രത്യക്ഷാദി പ്രമാണങ്ങളില്ല. കാരണം പ്രത്യക്ഷ ഇതിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രജ്ഞാനേത്രം എന്നിവിടെ പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. സൂര്യൻ കറങ്ങുന്നു നമ്മുടെ പ്രത്യക്ഷമായ അനുഭവമാണ്. പക്ഷെ ശരിക്കും വിചാരം ചെയ്തു കഴിഞ്ഞാൽ അനുമാനാദി പ്രമാണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതിനെ സഹായിക്കുന്ന വ്യക്തികൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും അതൊരു ഭ്രാന്തിയാണ്, കറങ്ങുന്നില്ല. അനുഭവമുണ്ട്, പക്ഷേ അത് അസത്യമാണ്. കാരണം അത് ബാഹ്യമായൊരു അനുഭവമാണ്, ഇന്ദ്രിയ വിഷയമായ ഒരു അനുഭവമാണ്. അവിടെ പ്രമാണങ്ങൾ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ യുക്തിയുടെ സഹായത്തോടുകൂടി പ്രമാണം പ്രവർത്തിച്ചിട്ട് അത് അസത്യമെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടാം, നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ബാഹ്യ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു അനുഭവമല്ല, പ്രജ്ഞ. ആന്തരീയമാണ്, ആത്മനിഷ്ഠമായ അനുഭവമാണ്. അതിനെ നിഷേധിക്കാൻ അത് ഭ്രാന്തിയാണ് എന്ന് ബോധിപ്പിക്കാൻ ഒരു പ്രമാണത്തിന് സാധ്യമില്ല. കാരണം എല്ലാ പ്രമാണങ്ങളും ഈ ബോധത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രമാത്മകമായ ജ്ഞാനം കൊണ്ടല്ലാതെ ബാധ സംഭവിക്കത്തില്ല. കാരണം ബാധ എന്ന് പറയുന്ന ഒരു ബോധമാണ്, ഇത് അസത്യമാണ്. അപ്പോൾ പ്രജ്ഞയെ സംബന്ധിച്ചുള്ള വിചാരം എന്ന് പറയുന്ന ആത്മനിഷ്ഠമാണെന്ന് പറയുന്ന ഇതൊക്കെ കൊണ്ടാണ്. അത് ബാഹ്യ വിഷയജ്ഞാനം പോലെ അല്ല. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രജ്ഞയുടെ പ്രാധാന്യത്തെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കാത്തിടത്തോളം കാലം വ്യാപാരത്തെ ആശ്രയിച്ചാണ് പ്രജ്ഞ എന്ന് പറയേണ്ടി വരും. മറിച്ച് അത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ പ്രജ്ഞ ആശ്രയിച്ചാണ് വ്യാപാരം എന്ന് പറയും. അപ്രജ്ഞയാണ് പരമാർത്ഥം. പിന്നെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അദ്വൈതി കൊടുക്കുന്ന വിശദീകരണം എന്താണോ? എന്താണ് പ്രജ്ഞ ഏകരൂപത്തിലുള്ള നമുക്ക് അനുഭവപ്പെടുന്നു, അതിനെന്താ കാരണം? ഉപാധികളെ കൊണ്ട്, പ്രജ്ഞയെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഉപാധികളെ കൊണ്ട്. അത് മായയെന്നോ അവിദ്യയെന്നോ പറയുന്ന തുടക്കം മുതൽ ഈ സ്ഥൂലമായ ശരീരം വരെയുള്ള ഉപാധികളെ ആശ്രയിച്ച് പ്രജ്ഞയിലെ വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷെ ഉപാധിയെ കാര്യമായി പരിഗണിക്കേണ്ട കാര്യമില്ല, ഉപാധികളെല്ലാം നിഷേധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞു പ്രജ്ഞാനം ബ്രഹ്മ. ശരിക്കും ഈ പ്രജ്ഞാനം എന്ന് പറയുന്ന അതിന്റെ വാസ്തുസ്വരൂപം നിരുപാധികമാണ്, അതാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. ഉപാധികളിലൂടെ അത് അനുഭവപ്പെടുന്നുണ്ട്, അതിന് പല രൂപങ്ങളുണ്ട്. അവിടെയാണ് നാനാ ജീവികളെ കുറിച്ച് പറയുന്നത്, പശു പക്ഷി മൃഗാദികൾ. അതാണ് മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞത്, യേശ ബ്രഹ്മ യേശ ഇന്ദ്ര എന്നെല്ലാം പറഞ്ഞു. അവിടെ പക്ഷി മൃഗാദികളെല്ലാം പ്രജ്ഞാനമാണെന്ന് പറഞ്ഞു. അതെല്ലാം ഉപാധികളെ ആശ്രയിച്ച് അതിനെയൊക്കെ വിശദീകരിക്കും. പക്ഷെ ബ്രഹ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സർവ്വ ഉപാധികളെയും നിഷേധിച്ചിട്ട് പറയും. അതാണ് ഈ ജഗത്തിന്റെ അടിസ്ഥാനം, അതിനെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി സംഹാരങ്ങൾ നടക്കുന്നത്. അത് തന്നെയാണ് പരിണാമം. ഇത് ആത്മനിഷ്ഠമായ ചിന്തയിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അല്ല, ഒരാൾ പറയുന്നു എനിക്കിത് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ നിഷേധിക്കുന്നു. എന്നാ ശരി, ബോധ്യപ്പെടുന്നില്ല എന്ന് പറയും. ആത്മനിഷ്ഠമായ ചിന്തയിലൂടെ തന്നെ നിഷേധിക്കാൻ കഴിയണം. ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? ഭാഷകാലം തന്നെ പറയും, ഒരിക്കലും തന്റെ അസ്തിത്വത്തെ ഒരാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അസ്തിത്വത്തെ നിഷേധിക്കുകയാണെങ്കിൽ അവന്റെ നിഷേധത്തോടെ അവസാനിച്ചു, പിന്നെ നിഷേധിയില്ല. നിഷേധി എന്ന് പറയുന്നത് തന്നെ അസ്തിത്വമാണ്. അതുകൊണ്ട് ആത്മനിഷ്ഠമായ ചിന്തയെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. അതാണ് ഇതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് പറയുന്നത് പ്രജ്ഞാനെ പ്രതിഷ്ഠിതം. ഈ ജഗത്തെല്ലാം പ്രജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് ലഘുവാക്കി പറയുന്നതാണ് ദൃഷ്ടി സൃഷ്ടിവാദം എന്നൊക്കെ പറയുന്നു. ദൃഷ്ടിക്കനുസരിച്ച് എന്നുവെച്ചാൽ ബോധത്തിനനുസരിച്ച് ഇവിടെ എല്ലാ പരിണാമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം പരിണാമമാണല്ലോ, പരിണാമരൂപമാണ് പ്രപഞ്ചം. അതിനാണ് സൃഷ്ടി എന്ന് പറയുന്നു. അത് ബോധത്തെ ആശ്രയിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുന്ന ഇതിനെ വിശദമാക്കി തരുന്ന പ്രക്രിയകളാണ്. അത് തത്വചിന്തയുടെ ഓരോ രീതികളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ആശയങ്ങളെല്ലാം തത്വചിന്താപരമാണ്. ഈ പറയുന്ന ഈ തത്വചിന്ത എന്ന് പറയുന്ന വസ്തുനിഷ്ഠമല്ല എന്ന് പറയും യുക്തിവാദികളും മറ്റും പറയും. തത്വചിന്ത വസ്തുനിഷ്ഠമല്ല, അദ്വൈതം സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വചിന്ത എന്ന് പറയുന്ന വസ്തുനിഷ്ഠമാണ്. എന്തുകൊണ്ട്? ആ തത്വം എന്ന് പറയുന്നത് തന്നെ വസ്തു. തത്വവും വസ്തുവും രണ്ടല്ല, രണ്ട് ശബ്ദം കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. തത്വവും വസ്തുവും ഒന്ന് തന്നെ. അത് അവരങ്ങനെയൊക്കെ പറയാൻ കാരണം ഈ കേവല യുക്തി ചിന്ത, തത്വത്തെ പരമമായി പരിഗണിക്കാതെയുള്ള കേവല യുക്തി ചിന്തയിലൂടെ ഓരോ കാര്യങ്ങളെ നമ്മൾ സമർത്ഥിച്ചാൽ അതും നിലനിൽക്കത്തില്ല. അതിനെ സംബന്ധിച്ച് ശരിയാണ്. തത്വചിന്താപരമായി 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം ഭാവനാത്മകമാണ്, കൽപ്പനകളാണ്. മനുഷ്യന് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ്, താർക്കികന്മാരുടെ കൽപ്പന പോലെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് തത്വചിന്ത എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുനിഷ്ഠമായ ചിന്തയാണ്. വസ്തു ഏതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇതി ബ്രഹ്മാത്മത്വം ബ്രഹ്മാത്മത്വ ദർശനം ഏവ അവതാരയിതി. അതുകൊണ്ട് ഇവിടെ ഉപനിഷത്ത്, ഇപ്പോൾ ഈ ഉപനിഷത്തിൽ, അപ്പോൾ സോറി, ഉപനിഷത്തിൽ അത്രയും വിശദമായി അങ്ങനെ ചിന്തിച്ച് അവതാരണം ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ ഭാഷകാരൻ ചിന്തിക്കുന്നതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് ഉപനിഷത്തിൽ ഈ ഒരാശയം പറഞ്ഞു എന്നങ്ങനെ തീരുമാനിക്കാം എന്ന് ചിലർ സംശയിക്കും. ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ. പിന്നെ ജ്ഞാനത്തെ പ്രജ്ഞ എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത് അതിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തു. പ്രജ്ഞാനേത്രം, പ്രജ്ഞാനെ പ്രതിഷ്ഠിതം, പ്രജ്ഞാനേത്രോ പ്രജ്ഞാ പ്രതിഷ്ഠത, ഇത്രയൊക്കെ ഉള്ളൂ. ഭാഷ്യകാരം പറയുന്ന ഇതിനൊക്കെ എത്രയോ ഉപരിയാണ്. ഇത് അവിടെ ഋഷിമാർ ചിന്തിച്ചിരുന്നു, ചിന്തിച്ചിട്ടാണോ ഇത്രയും പറഞ്ഞത്? അല്ലെങ്കിൽ ഇത് പിന്നെ ഉപനിഷത്താശയം എന്ന് അങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? എന്താ പറയുന്നു? അതൊക്കെ ആരാ ബന്ധപ്പെടുത്തുന്നത്? ഇപ്പൊ ഭാഷകാരൻ ബന്ധപ്പെടുത്തും. വേദം മുഴുവൻ ഒന്നായിട്ട് എടുക്കണം. നമ്മുടെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളായാലും ശരി, ഒരു പ്രാഥമിക അറിവിൽ നിന്നാണ് മനുഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം സൂര്യനെ കാണുന്നു, സൂര്യനാണെന്ന് നിശ്ചയിക്കുന്നു ഒരു ബോധം, ഇന്ദ്രിയാർത്ഥ സന്നിവേശം കൊണ്ടുണ്ടാകുന്ന ഒരു ബോധം, സൂര്യനെ കുറിച്ചുള്ള ബോധം, സൂര്യനാണെന്നുള്ള ഒരു ബോധം, പ്രാഥമികമായ ബോധം എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വളരെ വികസിക്കാം, ഒരുപാട് അതിന് മാറ്റം വരാം. പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഗ്രഹിച്ച ജ്ഞാനം അതിനെ പിന്തുടർന്നാണല്ലോ ഉണ്ടാകുന്നത്. അവന് തന്നെ തത്വചിന്തയെ സംബന്ധിച്ചും ഈ അനുഭവം പ്രജ്ഞാനേത്രം എന്നെല്ലാം ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ അറിവ്, ഈ അറിവിന്റെ ആഴം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിന്ത. അതെന്താണ്? ആ പ്രാഥമികമായ അറിവിനെ നിഷേധിക്കുന്നതല്ല, അതിനെ പൂർണ്ണമാക്കുന്നതാണ്. അത് തത്വചിന്തയുടെ സ്വഭാവം തന്നെ അതാണ്, പരമാർത്ഥ ചിന്തയുടെ സ്വഭാവം തന്നെ അതാണ്. ആ വിചാരത്തിലൂടെ എത്തുന്ന പൂർണ്ണതയെ അയാൾ ഗ്രഹിക്കുന്നത് വിചാരത്തിലൂടെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഗ്രഹിക്കുമ്പോഴും എന്തിനാണ് ഗ്രഹിക്കുന്നത് അതിനെ മാറ്റുന്നില്ല, അത് തന്നെയാണ്. അപ്പോ ഇന്നതാണ് തത്വം. അങ്ങനെയാണ് എല്ലാ ഭൗതികമായ അറിവുകളും അങ്ങനെ തന്നെ. ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾക്കൊരു ബോധം ഉണ്ടാകുന്നു, തൻ്റെ അറിവിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി പിന്നെ അയാൾ തെളിവുകൾ അന്വേഷിക്കുന്നു, എന്നിട്ട് അതിനെ ഉറപ്പിക്കുന്നു. ആദ്യം ഉണ്ടാകുന്ന അറിവ് പ്രാഥമികമായ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും. പക്ഷെ അന്വേഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു? അതിനെ തന്നെയാണ് ദൃഢപ്പെടുത്തുന്നു. അത് ശരി തന്നെയാണോ എന്ന് പറയും. അല്ലെങ്കിൽ തിരിച്ചറിയും, ഇത് ഭ്രാന്തിയായിരുന്നു. അനുഭവങ്ങൾ ശരിയാണോ ഭ്രാന്തിയാണോ എന്നാണ് ഭാഷ്യകാരൻ പരിശോധിക്കുന്നത്. ഈ അനുഭവം ശരിയാണ് എന്നുള്ളതിനാണ് അതിനെ അവസാനിപ്പിച്ചത്, പ്രജ്ഞാനം ബ്രഹ്മ. അത് വിചാരം കൊണ്ട് തന്നെയാണ്. അത് ശാസ്ത്രത്തിന്റെ മാർഗം എന്ന് പറയുന്ന ശാസ്ത്രീയമായ രീതി തന്നെയാണ് ഭാഷകാരനം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ യുക്തിയും അനുഭവവും ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഇതാണ് എന്റെ യുക്തിയും അനുഭവവും. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ യുക്തിയും അനുഭവമാണ്. രണ്ടല്ല, രണ്ട് വഴിക്കല്ല ഇത് സഞ്ചരിക്കുന്നു. ശ്രുതി എന്ന് പറയുന്നത് എന്ത് ആണ് നീ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അവരതിനെ കൂടി ചിന്തിക്കും, ശരിയാണോ തെറ്റാണോ പരിശോധിക്കും, എന്നിട്ട് അതിനെ ഉറപ്പിക്കും, അല്ലെങ്കിൽ തെറ്റാണ് തള്ളിക്കളയും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു. ഇതൊക്കെ പരിണാമം കൊണ്ടുണ്ടായതാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നവരെന്താ ചെയ്യുന്നത്? പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടരുന്നു, അല്ല അങ്ങ് അംഗീകരിച്ചു കൊടുക്കരുത്. എന്നിട്ട് അവർ മറിച്ചൊരറിവില്ലാത്തടത്തോളം കാലം അവരതിനെ പറയും അത് അങ്ങനെ തന്നെയാണ്. ഇതാണ് സയൻസിന്റെ രീതി. അതിവിടെയും നിഷേധിക്കുമല്ലോ. ശ്രുതി എന്ന് പറയുന്ന എന്താ സംഗതി? ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്ന് പറഞ്ഞ എന്താണോ അനുഭവങ്ങൾ, ഈ ശ്രുതി ആശ്രയിച്ചിട്ടാണ് ആര് താർക്കികന്മാര് ചിന്തിച്ചത്, സാങ്കേയന്മാര് ഇതിനെ ആശ്രയിച്ചു, ദ്വൈതികളെല്ലാം ആശ്രയിച്ചു, ഭാഷ്യകാരനും ആശ്രയിച്ചു. എല്ലാവരും അവരവരുടെ സിദ്ധാന്തത്തെ ആശ്രയിച്ചിരിക്കുന്നത് ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. ഭൗതികമായും അങ്ങനെ തന്നെ. ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു ആശയം തോന്നിക്കഴിഞ്ഞാൽ അതിനവരെന്ത് പറയും? ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ് എന്നല്ലേ പറയുന്നു. സയൻസ് ഏതുവരെ പഠിച്ച്? പിന്നെ അവരതിന് ഗവേഷണങ്ങൾ തുടരുകയാണ്. തള്ളിക്കളയാൻ സ്വീകരിക്കാം. ഭാഷ്യകാരനും അതിനെ ചെയ്ത്, ഭാഷ്യകാരൻ അതിന് നൈയായികന്റെ അഭിപ്രായം തള്ളിക്കളഞ്ഞു, സാങ്കിന്റെ അഭിപ്രായം തള്ളിക്കളഞ്ഞു. അവര് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം വ്യാഖ്യാനമാണല്ലോ. ഇത് ശങ്കരായരുടെ വ്യാഖ്യാനം, ശങ്കരായരുടെ വ്യാഖ്യാനമല്ലേ? എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു? അത് ശാസ്ത്രത്തിൽ തിരുത്ത്, ശാസ്ത്രം എന്ന് പറയുന്ന ഒരിക്കലും ഫിക്സഡ് ആയ ഒരു സാധനമല്ല. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പറയുമോ? ശാസ്ത്രം ഒരു പരിണാമത്തിനും വിധേയമാകാത്ത ഒരു തത്വമാണ്. അതാണ് ശാസ്ത്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്താണ്? എപ്പോഴും അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോ ശങ്കരാചാര്യർ പറയുന്നു. എന്താണ് താർക്കികന്റെ ശാസ്ത്രം? ശാസ്ത്രം അതിന് പെശകുകളുണ്ട്. സംഖ്യന്മാർ പറഞ്ഞ പെശകുകളുണ്ട്. എന്നാൽ അതിൽ ശരിയുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ഉള്ള ശരിയെ സ്വീകരിക്കുന്നുണ്ട്, മുന്നോട്ട് പോവുകയാണ്. ഭാഷ്യകാരൻ ഇപ്പൊ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് സമ്മതിക്കേണ്ടി വരും. നാളെ ഒരു കാലത്ത് അങ്ങനെ പറയുകയാണ് ഇതൊന്നും ശരിയല്ല എന്ന് ഭാവി തലമുറ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴേ കയറി അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അറിവിന്റെ സ്വഭാവം അതാണ്. ഇപ്പൊ നമുക്ക് വർത്തമാനത്തിലേ ചിന്തിക്കാൻ പറ്റും. വർത്തമാനത്തിൽ ബോധ്യപ്പെടുക എന്നിടത്തെ നമുക്ക് നിൽക്കാൻ പറ്റും, ഏത് ശാസ്ത്രത്തെ സംബന്ധിച്ച്. പക്ഷെ അതിലൊരു സാധ്യത അംഗീകരിക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാര്. ആധുനിക ശാസ്ത്രീയതയില് ഇതില് തെറ്റാവാനുള്ള സാധ്യതയ്ക്കും കൂടി ഇടമുണ്ട്. ഇതിലതില്ല. അല്ല, ആധുനിക ശാസ്ത്രം പറയുന്നത് ഭൗതിക ശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം അതാണ്, ആധ്യാത്മിക ശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം. അപ്പോ അവര് ചർച്ച ചെയ്യുന്നത് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ആ വിഷയങ്ങൾക്ക് നാനാരൂപമുണ്ട്, എന്റെ അറിവും നാനാരൂപത്തിലായിരിക്കും. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് താൻ ചർച്ച ചെയ്യുന്നത് ഏകമായ തത്വത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ അറിവ് ഏകരൂപത്തിലായിരിക്കും എന്ന് പറയുന്നു. അപ്പം നാളെ ഭാവിയിൽ നാളെ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ദേഹത്ത് അഴുക്ക് പിടിക്കുമെന്ന് പറഞ്ഞ് എന്നെ കുളിക്കാൻ പറ്റുമോ? കുളിച്ചിട്ട് വല്ല പ്രയോജനമുണ്ട്? അതില്ലല്ലോ. അത് അഴുക്ക് പിടിച്ചതിന് ശേഷം കുളിച്ചാൽ മതി, നേരത്തെ കുളിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ട, അത്രയും കടന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സിദ്ധാന്തം തന്നെ നമുക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് അതിന് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകാം, മരു പറഞ്ഞ് പോകാൻ പാടില്ല എന്നും, അറിവിനാർക്കും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ, വർത്തമാനകാലത്തിൽ നമുക്ക് ഏതുവരെ ചിന്തിക്കാൻ പറ്റൂ, അതേ പറ്റൂ. ഭക്ഷ്യകാരനും പറഞ്ഞ എന്താണ്? എനിക്കിതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരി, ഭാഷ്യകാരൻ പറഞ്ഞിട്ട് അതിനാരും ചോദ്യം ചെയ്തില്ലേ? അവിടെ തന്നെ അടുത്ത് വന്നൊരു ചോദ്യം ചെയ്തല്ലോ, താങ്കൾ പറയുന്നത് ശരിയല്ല, അതിന് പോരായ്മകളുണ്ട് എന്ന് വിചാരിച്ച് ഭാഷ്യക്കാരന് ഇതെന്റെ അഭിപ്രായമല്ല എന്ന് പറയാൻ പറ്റും. ഇത് അറിവിന്റെ സ്വഭാവമാണ്, ഭാഷ്യക്കാരൻ പറഞ്ഞതിനും ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പൂർണ്ണമാണെന്നൊക്കെ പറയുന്നത് ഭാഷ്യക്കാരന്റെ അഭിപ്രായമാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് വേദാന്തം, അറിവിന്റെ അവസാനം എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളതിനോട് യോജിക്കുന്നില്ലെങ്കിൽ, എത്രയോ പേര് യോജിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. അപ്പൊ അറിവ് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെങ്ങനെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്, ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഞാനെങ്ങനെ ബോധ്യപ്പെടുന്നു, തൻ്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. വേറൊരാൾക്ക് ബോധ്യപ്പെടുന്നില്ല, അതുകൊണ്ട് താൻ ബോധ്യപ്പെട്ടതിനെ തിരിക്കുമോ? ആരെങ്കിലും തിരിക്കാൻ പറ്റില്ലല്ലോ. ഭാഷ്യകാരൻ ഇതൊക്കെ എഴുതി വെച്ച് ഉടൻ തന്നെ അത് ചോദ്യം ചെയ്യാനും തുടങ്ങി, ശരിയല്ലെന്ന് പറയാനും തുടങ്ങി. അത് മനുഷ്യന്റെ മതി വൈചിത്രയും കൊണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അറിവിന്റെ സ്വഭാവം തോന്നുമ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഭൗതികമായി അവർ ചിന്തിച്ചു പോകുന്നതും ഭാഷ്യകാരൻ പറയുന്ന ആത്മനിഷ്ഠമായ ചിന്തയെന്ന് പറയുന്നതും എല്ലാം എന്റെ പൊതു സ്വഭാവം ഒന്ന് തന്നെ. ഭക്ഷ്യകാരൻ ഒരിടത്ത് കൊണ്ടൊന്ന് നിർത്തിച്ച ഇതാണ് ഇതിൻ്റെ ശരിയായ അറിവ്. അറിവെന്ന് പറയുന്നത് സംഖ്യന്മാരും തർക്കികന്മാരുമൊക്കെ അങ്ങനെ നിർത്തിയവർ തന്നെ, അവരും പറഞ്ഞ് ഇതാണ് ശരിയായ ജ്ഞാനം. കാരണം അവർ പറയുന്ന എന്താണ്? വിജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ അറിവെന്നാണ്. ഭക്ഷ്യകാരനും പറഞ്ഞു ഈ അറിവ് കൊണ്ട് മോക്ഷം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പലരും അങ്ങനെ നിൽക്കുന്നത്. അവര് ഇതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ നിൽക്കും. പലരും അങ്ങനെയാണ്, ഇതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കാതിരിക്കുകയും മുമ്പോട്ട് പോകാം. രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്. എത്രയോ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ അംഗീകരിക്കുന്നു, അംഗീകരിക്കാതിരിക്കുന്നു. അതിന്റെ തലം വേറെയാണ്. അങ്ങനെ ഭൗതികശാസ്ത്രം മുഴുവൻ നിഷേധിക്കുന്ന ഒന്നല്ല ഇത്. അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതുകൊണ്ടല്ലേ ഭൗതികശാസ്ത്രജ്ഞന്മാർ ഇതിനെ വ്യാഖ്യാനിക്കാൻ നടക്കുന്നു. ആ ശങ്കരാചാര്യർ പറഞ്ഞാണ് ശരി എന്ന് പറയുന്നതുകൊണ്ടല്ലേ. അതിനവരുടെ ഭൗതിക വിജ്ഞാനം തടസ്സമല്ല, മറിച്ച് അവർ അവരുടെ ഭൗതിക വിജ്ഞാനത്തെ ഇതിനനുകൂലമാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇത് അവസാനം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ ഒരു ബോധ്യപ്പെടലാണ്, അല്ല സർവസമ്മതമായ ഒരു അറിവല്ല. അത് ഒരു വിഷയത്തെ സംബന്ധിച്ച് സർവസമ്മതമായ അറിവില്ല. എന്തുകൊണ്ട്? ഒരു കാലത്തിൽ സർവസമ്മതമായ അറിവുണ്ടായാലും ഭാവി കാലത്തിൽ അത് മാറാം. കാലാതീതമായി സർവസമ്മതമായ ഒരു അറിവ് അങ്ങനെ ഒന്നില്ല. അത് കാലദേശങ്ങൾക്കെല്ലാം പരിമിതമായിരിക്കും. ലോകത്തെല്ലാ ഭാഗത്തും ഈശ്വര സങ്കല്പം ഉണ്ടായി, എല്ലാം ഒരുപോലെയാണ്. ഒരേ കാലത്ത് തന്നെ പലതരത്തിലാണ് ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വന്നു, പരസ്പരം അറിയാതെ. അതുകൊണ്ട് പൊതുവായി പറയണമെങ്കിൽ അറിവ് ഇങ്ങനെ ഇപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അത് വ്യക്തികളുടെ അനുഭവമായിട്ടെടുക്കണം. അല്ലാതെ ശ്രുതി എന്ന് പറഞ്ഞാൽ എന്തോ ആകാശത്തു നിന്ന് പൊട്ടിവീണ സാധനം എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തരമാണ്, ശുദ്ധാസംബന്ധമാണ്. അതൊന്നും നമ്മുടെ അനുഭവത്തിനും യുക്തിക്കും യോജിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടിവിടെ അദ്വൈതികൾ പറയുന്ന പ്രസിദ്ധമായ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതിൽ അവസാനിപ്പിച്ചിരിക്കുന്നുണ്ട് ഭാഷകാരൻ പറയുന്നത്. അതിവിടെ ഉപസംഹരിക്കുകയാണ്. എന്നിട്ടത് മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. തസ്മാദിഹ ആത്മഗ്രഹീതിൽ ഇത്യനപവാദം. അതുകൊണ്ടിവിടെ പരമാത്മതത്വത്തെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ആ ഭാഷകാരൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എനിക്കൊരൊറ്റ താല്പര്യമേ ഉള്ളൂ, പരമാത്മബോധം എന്താണെന്ന് വെളിപ്പെടുത്തുക. വേറെ താല്പര്യങ്ങൾ, വേറെ അജണ്ടകളൊന്നുമില്ല. അതുകൊണ്ട് ശ്രുതി പലതരത്തിൽ പല ഭാഗങ്ങളിൽ ശ്രുതി വാക്യങ്ങൾ കാണും. അതിനെക്കുറിച്ച് അടുത്തു വരുന്ന ഭാഗങ്ങളിൽ പറയാം. അമ്നാനം പലതരത്തിൽ, പക്ഷെ താല്പര്യം ഒന്ന് തന്നെ എന്ന് ഗ്രഹിക്കുക എന്ന് പറയും. അതുകൊണ്ട് ഇവിടെയും പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത്. ഇനി ഇത് മറ്റു തരത്തിൽ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ, മറ്റ് ശ്രുതികളുടെ വെളിച്ചത്തിലും ഈ രണ്ട് സൂത്രങ്ങളുടെ അർത്ഥത്തെ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത്.